സർവത്ര ച വിശേഷ വിജ്ഞാന ഉപരമ ലക്ഷണം സുഷുപ്തം എന്ന വിശേഷ്യത. സുഷുപ്തി അത് പുരീത നാഡിയിലാണോ അതോ ഇനി ഹൃദയാകാശത്തിലാണോ അല്ലെങ്കിൽ ഇനി മറ്റേതെങ്കിലും നാഡിയിലാണോ, ഏത് പക്ഷം പറഞ്ഞാലും ശരി, ഇങ്ങനെയൊക്കെയുള്ള പക്ഷങ്ങൾ പൂർവപക്ഷിയുടെ പക്ഷം. സിദ്ധാന്തിയും പൂർവപക്ഷിയും യോജിക്കുന്ന ഒരു സ്ഥലമേ ഉള്ളൂ, അതാണ് പറഞ്ഞ് വിശേഷ വിജ്ഞാന ഉപരമ. വിശേഷ വിജ്ഞാനം അവിടെ ഇല്ല, ഒന്നിനെ അറിയുന്നില്ല. സുഷുപ്തി എന്ന് പറയുന്നത് ഒരവസ്ഥയാണ്, അതൊരനുഭവമാണ് എന്നാണ് സാധാരണ പറയാറുള്ളത്. വിശേഷ വിജ്ഞാനങ്ങളെല്ലാം ഒരുമിച്ച് കഴിഞ്ഞ് ഒരു വിശേഷ വിജ്ഞാനമില്ല എന്ന് പറയുമ്പം പിന്നെ അതങ്ങനെ അനുഭവമാകും. കാരണം വിശേഷ വിജ്ഞാനമാണ് അനുഭവം എന്ന് പറയുന്നത്. വിശേഷ വിജ്ഞാനമില്ലെങ്കിൽ അനുഭവമില്ല. സുഷുപ്തിയിൽ വിശേഷ വിജ്ഞാനമില്ലെന്ന് പറഞ്ഞുകൂടെ, അനുഭവമില്ല. എന്നാലും നമ്മൾ പറയാറുണ്ട് അനുഭവം ഉണ്ടെന്ന്. അപ്പൊ അവിടെ പറയുന്നത് അത് വിജ്ഞാനസ്വരൂപമാണ്. അനുഭവം എന്ന് പറയുന്നത് വിഷയത്തെ ഗ്രഹിക്കുന്ന അനുഭവമല്ല, അനുഭവസ്വരൂപം. ഏതൊരു അനുഭവസ്വരൂപത്തെ ആശ്രയിച്ചാണോ ജാഗ്രതത്തിൽ വിഷയങ്ങളെ ഗ്രഹിക്കുന്നത്, സ്വപ്നത്തിൽ വിഷയങ്ങളെ ഗ്രഹിക്കുന്നത്, ജ്ഞാനത്തിന് ത്രിപുടി ഭാവം വരുന്നു. അനുഭവിക്കുന്നവൻ, അനുഭവം, അനുഭവ വിഷയം എന്നീ ത്രിപുടി ഭാവം വരുന്നത് ഏതൊരു ചൈതന്യത്തെ ആശ്രയിച്ചിട്ടാണ്? ആ ചൈതന്യത്തെ വിശേഷ വിജ്ഞാനങ്ങളെല്ലാം ഉപരമിച്ചു കഴിഞ്ഞാൽ പിന്നെ അനുഭവിക്കുന്നവനായ ഞാൻ എന്നൊന്നില്ല. ഇവിടെ ഇപ്പം ഞാൻ ഇതിനൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരനുഭവിക്കുന്നു? അതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്നു. അത് ഈ വിജ്ഞാനമുള്ളത് കൊണ്ടാണ്. വിജ്ഞാനത്തിലൂടെ വിഷയങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാണ്. അവിടെ ശബ്ദമല്ല വിജ്ഞാനമെന്നോ ജ്ഞാനമെന്നോ അനുഭവമെന്നോ എന്ത് ശബ്ദം വേണോ പറയാം. പക്ഷേ വിശേഷ വിജ്ഞാനം മുഴുവൻ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അനുഭവിക്കുന്നവനില്ല. അനുഭവിക്കുന്നവനൊന്നുമില്ല. അത് സുഷുപ്തിയിൽ സ്പഷ്ടമാണ്. ഉണ്ടെന്നതിന് ശേഷം നമുക്ക് ഒന്നും അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റും. അല്ലാതെ അവിടെ ആ സുഷുപ്തിയിൽ ഞാൻ ഒന്നിനെയും അറിഞ്ഞില്ല, ഒന്നിനെ അറിയാത്തവനായി ഉണർന്നിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ഉണർവ് എന്ന് പറയുന്നത് ജാഗ്രതത്തിലും സ്വപ്നത്തിലും മാത്രം ഉപയോഗിക്കാൻ പറ്റും. ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവിടെ അറിയുന്നവൻ ഇനി അറിവില്ലായ്മ അറിഞ്ഞുകൊണ്ടിരുന്നോ? അതുമില്ല. അറിവില്ലായ്മ അറിയുന്നത് ജാഗ്രതത്തിലേ പറ്റും. ജാഗ്രതത്തിൽ എനിക്കറിയാം ഞാൻ അജ്ഞനാണ്, ജാഗ്രതത്തിൽ അത് കഴിയും. കാരണം എനിക്ക് അനുഭവമുണ്ട്, എനിക്കറിയാൻ വയ്യാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്, ആ വിഷയങ്ങളെ സംബന്ധിച്ച് എനിക്ക് അറിവില്ല, അതുകൊണ്ട് ജാഗ്രത എനിക്ക് പറയാൻ പറ്റും. ഞാനിപ്പോൾ അറിവുള്ളവനാണ്, ഇനി അറിവില്ലാത്തവനാണ്. കാരണം അറിവില്ലായ്മയും ത്രിപുടി രൂപത്തിലാണ്. അവിടെ അറിവില്ലായ്മ ഉള്ളവൻ ഞാൻ, എന്നെ അറിവില്ലായ്മയെക്കുറിച്ചുള്ള എൻ്റെ ബോധം, ഞാൻ അറിയുന്നത് അറിവില്ലായ്മയും, അതും ത്രിപുടിയാണ്. അപ്പം അറിവില്ലായ്മയെക്കുറിച്ച് ഒരാൾ അറിയുന്നുണ്ടെങ്കിലും അത് ത്രിപുടി രൂപത്തിലാണ് അറിയുന്നത്. അവിടെ അറിയുന്നവനും അറിവും വിഷയവും ഉണ്ടായാലേ അങ്ങനെ അറിവില്ലായ്മയെ അറിയുന്നു എന്ന് പറയാൻ പറ്റും. അപ്പോൾ വിശേഷ വിജ്ഞാനോപരമണം സംഭവിച്ചാൽ അതുമില്ല. ഇനി അറിയുന്നവൻ ആയി ഉണ്ടെന്ന് വന്നാലോ ജാഗ്രതോ സ്വപ്നമായി പോകും. തന്നെക്കുറിച്ച് ബോധമുള്ളത് ഈ രണ്ടവസ്ഥയിലാണ്, ജാഗ്രതത്തിനും സ്വപ്നത്തിനും. സുഷുപ്തിയുടെ അടയാളം തന്നെ എന്താണ്? അവിടെ താൻ തന്നെ അറിഞ്ഞില്ല, അന്യനെയും അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നതാണ്. ജാഗ്രതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിനെ അറിഞ്ഞില്ല, തനിക്ക് തന്നെക്കുറിച്ച് ബോധമില്ല, തൻ്റെ അറിവിനെ കുറിച്ച് ബോധമില്ല, താൻ അറിയുന്ന വിഷയങ്ങളെക്കുറിച്ചും ബോധമില്ല. ജാഗ്രതയിൽ അങ്ങനെയല്ല, തനിക്ക് തന്നെക്കുറിച്ച് ബോധമുണ്ട്, താൻ അറിയുന്നവനാണ്, എൻ്റെ അറിവ് എന്താണ് ആ ബോധമുണ്ട്, ഞാൻ എന്തിനെ അറിയുന്നു ആ ബോധമുണ്ട്. അപ്പോൾ വിശേഷ വിജ്ഞാനങ്ങളെല്ലാം വിരമിച്ച് കഴിഞ്ഞാൽ അറിവില്ലായ്മയെക്കുറിച്ച് ബോധമില്ല ഉണ്ടെന്ന് പറയുന്നത് അബദ്ധമാണ്. പിന്നെ അറിവില്ലായ്മയെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന തന്നെക്കുറിച്ചുള്ള അനുഭവമില്ല, അനുഭവം എന്ന് പറയുന്ന ഒരു തരത്തിലുമില്ല. അത് തന്നെയാണ് ഉള്ളിട്ട് പറയുന്നത് എന്താണ്? ഒന്നും അറിഞ്ഞില്ല, എന്നെ അറിഞ്ഞില്ല, നിന്നെയും അറിഞ്ഞില്ല, അറിവിനെയും അറിഞ്ഞില്ല. അപ്പോൾ ജാഗ്രതയിലുള്ള ഭാവാഭാവ അനുഭവങ്ങൾ, ജാഗ്രതയിൽ ഉണ്ടെന്നുള്ള അനുഭവം ഉണ്ട്, ഇല്ലെന്നുള്ള അനുഭവം, ഈ ഭാവാഭാവ അനുഭവങ്ങൾ രണ്ടും ഇല്ലാത്തത് കൊണ്ടാണ് ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത്. ഒന്നുകിൽ ഭാവത്തെ അറിയണം, അല്ലെങ്കിൽ അഭാവത്തെ അറിയണം, എന്നാലേ എനിക്ക് അറിവുണ്ടെന്ന് പറയാൻ പറ്റും. ഒന്നുകിൽ ഇതാ ഇന്ന വസ്തു ഉണ്ടെന്നറിയണം, അല്ലെങ്കിൽ ഇന്നതില്ലെന്നറിയണം. രണ്ടും ഇല്ലെങ്കിൽ അതിന് ഭാവ അനുഭവം അനുഭവമില്ലായ്മ രണ്ടിനും അപ്പുറമാണ്. അറിവ് അറിവില്ലായ്മ രണ്ടിനും അപ്പുറമാണ്. രണ്ടിനും അപ്പുറമായതുകൊണ്ടാണ് പറയുന്നത് ഒന്നും അറിഞ്ഞില്ല, അല്ല അറിവില്ലായ്മ അറിയുന്നുണ്ടല്ല. അറിവില്ലായ്മ ഇനി അറിഞ്ഞൊന്ന് വന്നാൽ എന്ത് സംഭവിക്കും? ഉണർന്നു, അറിവില്ലായ്മ അറിയണം, ഉണർന്നിരിക്കണം. വിശേഷ വിജ്ഞാനം വന്നു, വിശേഷ വിജ്ഞാനപരമ സംഭവിക്കത്തില്ല. അതുകൊണ്ടവിടെ സർവവിജ്ഞാന നിഷേധമാണ്. ഇവിടെ പറയുന്ന രീതി ചിന്തിക്കുമ്പോൾ ആത്മാവ് കേവലം ചൈതന്യ സ്വരൂപമാണ് എന്നുള്ള അനുഭവതലത്തിൽ ചിന്തിച്ചു പോകുമ്പോൾ അവിടെ അറിവിനെ അറിയാനോ അറിവില്ലായ്മയോ അറിയാനോ ഒരാളില്ല. അതാണ് സർവവിശേഷ ഉപരമം. പിന്നെ അവിടെ നമ്മൾ പറയാറുണ്ടല്ലോ, സുഷുപ്തിയിലെ അനുഭവം, സുഷുപ്തിയിലെ അനുഭവം. അവിടെ സുഷുപ്തി സ്വരൂപമായിരിക്കുന്ന അനുഭവത്തെയാണ് പറയുന്നത്. സുഷുപ്തിയിലെ ത്രിപുടി രൂപത്തിലുള്ള ഒരു അനുഭവത്തെയാണ്. ആ അനുഭവത്തിനാണ് അറിവെന്ന് പറയും, ജ്ഞാനം അറിവ്. അതിനെ കുറിച്ചാണ് പറയുന്നത്. ആ കേവല ജ്ഞാനം, നിരുപാധിക ജ്ഞാനം എന്നും പറയാം. ആ നിരുപാധിക ജ്ഞാനം തന്നെയാണ് സ്വപ്നത്തിലും ജാഗ്രതത്തിലും വാസ്തവത്തിലുള്ളത്. പക്ഷെ ഇവിടെ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും ഒക്കെ സമ്പർക്കം കൊണ്ട് സ്വാഭാവികമായി മാറുന്നു. അതിന് കാരണമാണ് അജ്ഞാനം എന്ന് പറയുന്നത്. നിരുപാധികമായ അറിവ് സ്വാഭാവികമായി മാറുന്നു. അതിന് കാരണം ആ നിരുപാധിയെക്കുറിച്ചുള്ള ബോധം അതില്ലാത്തതുകൊണ്ടാണ്. നിരുപാധികമായ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമില്ല. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. സുഷുപ്തിയിൽ നിരുപാധികമായ സ്വരൂപത്തെക്കുറിച്ച് ബോധമുണ്ട്. പക്ഷെ അവിടെ സ്വാഭാവികമായ ബോധം ഉണ്ടാകുന്നുമില്ല. അതാ വ്യത്യാസം. ജാഗ്രതത്തിലും സ്വപ്നത്തിലും നിരുപാധികമായ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമില്ല, പക്ഷെ സ്വാഭാവികമായ ബോധം ഉണ്ടാകും. അപ്പോൾ ഇതിനെന്താ കാരണം? ഇങ്ങനെ സംഭവിക്കുന്നതിന്, ഇതിന് കാരണമായിരിക്കുന്നതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വാഭാവികമായ ബോധത്തിന് കാരണമായിരിക്കുന്ന അജ്ഞാനം സുഷുപ്തിയിലുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സ്വാഭാവിക ജ്ഞാനം ഉണ്ടായേ പറ്റും. അങ്ങനെ ഒരജ്ഞാനം ഉണ്ടെങ്കിൽ സ്വാഭാവികമായ ജ്ഞാനം ഉണ്ടാകും എന്നാണ് നമ്മുടെ അനുഭവം. യുക്തിയും വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നു. കാരണം അതാണ് അതിന് കാരണം. അപ്പോൾ ജാഗ്രതത്തിലും സ്വപ്നത്തിലെയും ശേഷ വിജ്ഞാനത്തിന് കാരണമായിരിക്കുന്ന എന്താണോ അതവിടെ ഇല്ല. എന്നാൽ അത്തരം ഒരു കാരണത്തിനും വിശേഷ വിജ്ഞാനത്തിനും സർവാധാരമായിരിക്കുന്ന ചൈതന്യം അവിടെ ഉണ്ട്. അതിന് അനുഭവം എന്ന് വിളിച്ചാലും അത് ത്രിപുടിയിലെ അനുഭവമല്ല, കേവല സ്വരൂപമാണ്. ആ സ്വരൂപം എന്ന് പറയുന്നതിനാണ് മൂന്ന് അവസ്ഥകളിലും അനുവർത്തിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ജാഗ്രത സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ അജ്ഞാനം കൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു. ഒരു കാര്യം ഉണ്ടാകുന്നതിന് എല്ലാ കാരണങ്ങളും ഒത്തുചേരുകയും പ്രതിബന്ധങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്ത് ആ കാര്യം ഉണ്ടായേ പറ്റൂ എന്നുള്ളതാണ് നിയമം. എല്ലാ കാരണങ്ങളും ഒത്തുചേർന്ന് പ്രതിബന്ധമുണ്ടെങ്കിൽ കാര്യം ഉണ്ടാകത്തില്ല. ലോക യുക്തി അതാണ്. അപ്പോൾ ഈ ജാഗ്രത സ്വപ്ന അനുഭവങ്ങൾക്ക് വേണ്ടത് നിരുപാധികമായ അജ്ഞാനവും പിന്നെ അജ്ഞാനവും. അതിവിടെ ഉണ്ട്. ഉണ്ടായാൽ ഇവിടെ കാര്യം ഉണ്ടായി തന്നെ തീരുന്നു. സുഹൃത്തിലാണെങ്കിലോ ഒന്നേ ഉള്ളൂ. എന്താണോ? നിരുപാധികമായ അജ്ഞാനം. ഇനി അത് മാത്രം പോരാ, ഈ അജ്ഞാനം കൂടെ വേണം. അവിടെ വേണം, അതവിടെ ഇല്ല. അതുകൊണ്ട് അവിടെ ത്രിപുടി രൂപത്തിലുള്ള അനുഭവമൊന്നും ഉണ്ടാകുന്നു. അതാണ് വിശേഷ വിജ്ഞാന പരമം എന്ന് രണ്ടു കൂട്ടരും സ്വീകരിച്ചിരിക്കുന്നു. ഉർവശി സ്വീകരിച്ചിരിക്കുന്നു, സിദ്ധാന്തി സ്വീകരിച്ചിരിക്കുന്നു. ജാഗ്രത വരുമ്പോൾ ആ നിരുപാധികമായ ആ സ്വരൂപത്തെ ആശ്രയിച്ചിരുന്ന ഉപാധികളിലൂടെ ബോധം പ്രകാശിക്കുന്നു. അപ്പോൾ നമ്മൾ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നു. ഏതനുഭവത്തെക്കുറിച്ച് പറയുന്നതിനും അത് വേണം. അപ്പോൾ സ്പഷ്ടമായ സുഹൃത്തിയിൽ അനുഭവങ്ങളെല്ലാം പാടെ നിഷേധിക്കുന്നു. സർവ അനുഭവങ്ങളെയും നിഷേധിച്ചു. ആ അനുഭവ നിഷേധത്തെയാണ് പറയുന്നത്. എന്താണ്? ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നു. അത് സർവാനുഭവ സിദ്ധമാണ്. ആ ഒരു അനുഭവത്തിന് വേണ്ടി ശാസ്ത്ര അധ്യയനം ചെയ്യേണ്ട, ഗുരുവിന്റെ ഉപദേശം വേണ്ട, ഒന്നും വേണ്ട. സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുന്ന ആർക്കും അനുഭവം ഉണ്ടാവും ഒന്നും പറഞ്ഞില്ല. അത് സ്വസിദ്ധമാണ്. അതിനു വേണ്ടിയിട്ട് അവിടെ ഒരു അജ്ഞാനം വേണം, അവിദ്യാവൃത്തി വേണം, അജ്ഞാനഭാവമായിരിക്കണം. പിന്നെ അത് സാക്ഷിയാണ് അനുഭവിക്കുന്നത്, ജാഗ്രതത്തിലുണ്ടാകുന്നത് സ്മരണമാണ്. ഇങ്ങനെയൊക്കെയുള്ള സങ്കീർണമായ പ്രക്രിയകളും ഉണ്ട് അദ്വൈതത്തിൽ. ഭാഷകാരൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഭാഷകാരനിവിടെ ഇത്രയും പറയുകയാണ്. മറ്റവർക്ക് മനസ്സിലാക്കാനും പ്രയാസമാണ്. അത് വിശദീകരിക്കാനും പ്രയാസം. ഇതാകുമ്പോൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്, വിശദീകരിക്കാനും എളുപ്പമാണ്. പക്ഷെ അവിടെ ഒന്നുകൂടെ പറയുന്നത് എന്താണ്? സുഖം, സുഖത്തെക്കുറിച്ച് പറയുന്നു. ഒന്നും അറിഞ്ഞില്ല, സുഖമായി ഉറങ്ങി എന്ന് പറയുന്നു. ഉറക്കം സുഖമായിരുന്നു എന്ന് പറയുന്നു. സുഖമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നും അറിഞ്ഞില്ല എന്ന് സർവത്തിൻ്റെയും അനുഭവത്തെ നിഷേധിച്ച് ശേഷം സുഖ അനുഭവത്തെക്കുറിച്ച് പറയുന്നു എന്നാണ് ഒരു പ്രക്രിയ. സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരുന്നു എന്നാണ്. അപ്പൊ സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരുന്നെങ്കിൽ സുഖാനുഭവത്തിൽ താൻ ഉണർന്നിരിക്കണമല്ലോ. താൻ സുഖമനുഭവിച്ചുകൊണ്ടിരുന്നു, ഉറക്കമായിരുന്നു, ഒന്നും അറിയാതിരുന്നു എന്ന് പറഞ്ഞാൽ പരസ്പര വിരുദ്ധമാവും. എങ്കിലും ഒന്നേ പറയാൻ പറ്റൂ, സുഷുതിയിൽ അനുഭവം ഉണ്ടായിരുന്നു, അനുഭവം ഇല്ലായിരുന്നു, രണ്ടും കൂടെ പറയാൻ പറ്റില്ല. അപ്പൊ പറയേണ്ടി വരും, ഒന്നുകിൽ ഒരനുഭവം ഉണ്ടായില്ലെന്ന് തന്നെ പറയുന്നു. സുഖമായി ഉറങ്ങി എന്ന് പറയുന്നു. ഞാൻ സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരുന്നു എന്ന് പറയാതെയും നമുക്കറിയാം സുഖമായിരുന്നു, ആ അവസ്ഥ സുഖമായിരുന്നു എന്ന് പറയാം. അതാണ് ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതോട് അതിനോട് യോജിക്കുന്നു. അതാണ് ഒന്നും അറിഞ്ഞില്ല സുഖമായിരുന്നു, ഒന്നും അറിഞ്ഞില്ല സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നു. ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. സുഷുപ്തി സുഖമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഷുപ്തിയിൽ താൻ സുഖസ്വരൂപനായിരുന്നു എന്ന് പറയാം. അല്ല, സുഷുപ്തിയിൽ താൻ സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരുന്നു എന്നും പറയാം. അപ്പോൾ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? സുഖം ഒഴികെ വേറൊന്നും അറിഞ്ഞില്ല, കേവല സുഖാനുഭവം മാത്രമായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെ കേവല സുഖാനുഭവമായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് താനിപ്പോൾ ഉണർന്നില്ല? അത് ഉണർവല്ലേ, കാരണം ഉണരുക എന്നുള്ളതല്ല, അത് ഉണർവായിരിക്കും, ജാഗ്രത തന്നെയായിരിക്കും. ഈ പ്രശ്നം വരീ ഇതിന് സമാധാനം പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ അവിദ്യാവൃത്തി, സാക്ഷിഭാസി ഇങ്ങനെയൊക്കെയുള്ള സങ്കീർണമായ പ്രക്രിയകൾ അദ്വൈതത്തിൽ പറയുന്നു. അതിന് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, സമാധാനവും പറയുന്നുണ്ട്. പിന്നെ അത് വിശദീകരിക്കാൻ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വളരെ സങ്കീർണതകൾ വരും, അവ്യക്തത വരും, എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ സമാധാനം കിട്ടാൻ പ്രയാസമാണ്. പക്ഷെ അങ്ങനെ ഒരു പ്രക്രിയയുണ്ട്. ഇനി യുക്തി കൊണ്ട് സമർത്ഥിക്കുകയാണെങ്കിൽ അത് സമർത്ഥിക്കാം. ആ സങ്കീർണതയൊക്കെ മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധി സാമർത്ഥ്യം നോക്ക് വേണം എന്നുള്ളതേ ഉള്ളൂ. ഇതങ്ങനെയല്ല ആർക്കും മനസ്സിലാവും. ഇവിടെ പറയുന്നു രണ്ട് വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നില്ല. ഒന്നു പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഒന്നും പറഞ്ഞില്ല എന്നാണ്. വിശേഷ വിജ്ഞാനങ്ങളെല്ലാം ഉപരമിച്ചു സുഖമായിരുന്നു എന്ന് പറഞ്ഞാൽ താൻ സുഖസ്വരൂപനായിരുന്നു. തന്റെ സ്വരൂപം അതാണ്, സുഖസ്വരൂപമാണ്. അത് ഭാഷകാരം പറയും. ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം ഇങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ആ സുഖസ്വരൂപം നഷ്ടപ്പെട്ടതുപോലെ എന്ന് പറയുമ്പോൾ സുഖമുണ്ട് ദുഃഖമുണ്ട് ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്ന് മാറാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഇത് സുഖമാണോ എന്ന് പറയാൻ പറ്റില്ല. ഇത് സുഖമാണോ ദുഃഖമാണോ എന്നേ പറയാൻ കഴിയും. സുഹൃത്തിയെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നില്ല. അത് സുഹൃത്തിയിലാണ് താൻ ആയിരുന്നെങ്കിൽ എനിക്കവിടെ സുഖവുമായിരുന്നു ദുഃഖവുമായിരുന്നു അത് പറയില്ല. അത് പറയുമ്പോൾ പറയും സുഷുപ്തി ശരിയായില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, രോഗപീഡമുണ്ടോ മറ്റോ സുഷുപ്തി സുഖമായില്ലെങ്കിൽ പറയും, അത് തന്നെ പറയും. അപ്പോൾ പറയുന്നവനറിയാം അത് അല്ല സുഷുപ്തി എന്നറിയാം. അപ്പോൾ സുഷുപ്തിയിൽ അനുഭവം എന്ന് പറയുന്ന ഒന്ന് ജാഗ്രതത്തിലേതുപോലെ ഇല്ല. അത് അറിവില്ലായ്മയെക്കുറിച്ച് പറഞ്ഞാലും ശരി, സുഖത്തെക്കുറിച്ച് പറഞ്ഞാലും ശരി, അങ്ങനെയാണ് സുഷുപ്തിയിലെ തന്റെ സ്ഥിതി. കാരണം അത് അറിവാണ്, സുഖമാണ്, അസ്തിത്വമാണ് സുഷുപ്തിയിൽ ശേഷിച്ചത്. ഈ മൂന്നിനും അർത്ഥവ്യത്യാസമില്ല, ഒന്ന് തന്നെ. അറിവെന്ന് പറഞ്ഞാലും അസ്തിത്വം എന്ന് പറഞ്ഞാലും സുഖമെന്ന് പറഞ്ഞാലും ഒന്നിനെ പിന്നെ മൂന്ന് തരത്തിൽ എങ്ങനെ എന്തിനു പറയണം? ജാഗ്രത അങ്ങനെയാണ് അനുഭവം. തന്നെ അറിവായിട്ടും അസ്തിത്വമായിട്ടും സുഖമായിട്ടും എല്ലാം ജാഗ്രത അനുഭവിക്കുന്നു. അതിനെ ആശ്രയിച്ചിട്ടാണ് സുഹൃത്തിയിലും അങ്ങനെയൊക്കെ പറയുന്നു. സുഹൃത്തിയിൽ വ്യവഹാരമില്ല. സുഹൃത്തിയിൽ ഒരാൾക്ക് ഞാൻ അറിവാണ്, സ്വത്താണ്, ആനന്ദമാണെന്നൊന്നും വ്യവഹരിക്കാൻ പറ്റുന്നില്ല. ചിന്തിക്കാനോ പറയാനോ പറ്റുന്നില്ല. പിന്നെ അത് പറയാൻ കഴിയുന്നത് ഇവിടെ വരുമ്പോഴാണ്. ജാഗ്രതയിലേ പറയാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ജാഗ്രതയിൽ പറയുമ്പോൾ അത് ഒന്നിനെയും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തൻ്റെ അസ്തിത്വത്തോടെ അംഗീകരിക്കുന്നു താനാണ് അറിയാതെ ഇരുന്നയാൾ. പിന്നെ ആനന്ദസ്വരൂപനായിരുന്നു, ആനന്ദമായിരുന്നു എന്ന് പറയുമ്പോൾ ആ അസ്തിത്വം തന്നെയാണ് അവിടെ ആനന്ദം. ആനന്ദം അസ്തിത്വം എന്ന് രണ്ടനുഭവമുണ്ട്. ജാഗ്രതയിൽ ഇതുപോലെ മൂന്നനുഭവമുണ്ട്. പിന്നെ കേവലം ആനന്ദസ്വരൂപനായി സ്ഥിതി ചെയ്തു എന്നാണ് പറയുന്നത്. ശരി, അങ്ങനെ യാതൊരു അനുഭവം ഇല്ലായിരുന്നുവെങ്കിൽ ഉടനതിന് ശേഷം എങ്ങനെ ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടാകുന്നു? ഇതിനെ സ്മൃതി എന്നാണ് പറയുന്നു. ചിലർ പറയുന്നത് ഒരു അനുമാനമാണ്, അങ്ങനെ അനുമാനിക്കുകയാണ്. ചിലർ പറയുന്നത് ഇതൊരു സ്മൃതിയാണ്. പക്ഷെ അനുഭവം ഒന്നും ഉണ്ടായില്ല. അറിവില്ല എന്നുള്ള അനുഭവം ഉണ്ടായില്ല, അറിവെന്നുള്ള അനുഭവം ഉണ്ടായില്ല, ആനന്ദം എന്നുള്ള അനുഭവം ഉണ്ടായില്ല. ഇതൊന്നും ഉണ്ടാതിരുന്നിട്ടും അവസ്ഥ വിട്ട് ജാഗ്രതയിലേക്ക് വരുമ്പോൾ ആനന്ദസ്വരൂപനായിരുന്നു, ആനന്ദം അനുഭവിച്ചിരുന്നു എന്നോ, ആനന്ദസ്വരൂപനായിരുന്നു എന്നോ, അറിവില്ലാത്തവനായിരുന്നു എന്നോ എല്ലാം എങ്ങനെ അറിയാൻ കഴിയുന്നു? ഇപ്പോൾ ഉണ്ടാകുന്ന ഈ അറിവ്, ഞാൻ ആനന്ദ സ്വരൂപനായിരുന്നു അല്ലെങ്കിൽ അറിവില്ലാത്തവനായിരുന്നു എന്നെല്ലാം പറയുന്ന ഈ അറിവെല്ലാം ഈ ജാഗ്രതയിൽ തന്നെ സംഭവിക്കുന്നതാണ്, സുഷുപ്തി സംഭവിക്കുന്നതല്ല. അത് ഏതുപോലെ സുഷുപ്തിയിലുണ്ട് തന്റെ അസ്തിത്വം, സ്വപ്നത്തിലുണ്ട് തന്റെ അസ്തിത്വം, ജാഗ്രതത്തിലുണ്ട് തന്റെ അസ്തിത്വം. അപ്പോൾ ഏതവസ്ഥയിൽ പോയിട്ട് ഏതവസ്ഥയിലേക്ക് മാറിയാലും ശരി, ഈ ഒരവസ്ഥയിലും തന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ പറ്റുന്നില്ല. സ്വപ്നം ജാഗ്രതയിലില്ല, ജാഗ്രത സ്വപ്നമില്ല, ഇതിലുള്ള സുഷുപ്തിയിലില്ല എന്നെല്ലാം പറയാം, അവിടെ നിഷേധമുണ്ട്. പക്ഷെ അസ്തിത്വത്തെ നിഷേധിക്കാൻ കഴിയുന്നില്ല. ആ അസ്തിത്വത്തെ ആശ്രയിച്ചിട്ടാണ് ജാഗ്രതയിലെ എല്ലാ വ്യവഹാരങ്ങളും എല്ലാ അനുഭവങ്ങളും നിൽക്കുന്നത്. ജാഗ്രതയിലെ എല്ലാ വ്യവഹാരങ്ങളും തൻ്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന അസ്തിത്വത്തെ ആശ്രയിച്ച് നടക്കുന്നത് കൊണ്ട് അതുപോലെ ഒരു വ്യവഹാരം മാത്രമേ ഉള്ളൂ, ജാഗ്രതയിൽ സുഷുപ്തിയെക്കുറിച്ചുള്ള വ്യവഹാരം. സുഷുപ്തി വ്യവഹാരം എന്ന് പറഞ്ഞാൽ ജാഗ്രതയിലാണ് സംഭവിക്കുന്നത്. അപ്പൊ അവിടെയും തന്റെ അസ്തിത്വം നശിച്ചില്ല. അതുകൊണ്ട് ആ അസ്തിത്വത്തെ ആശ്രയിച്ചിട്ട് ജാഗ്രതയിൽ ഉള്ള ഒരു വ്യവഹാരമാണ്. ഒന്ന് പറഞ്ഞില്ല സുഖമായിരുന്നു, ഒന്ന് പറഞ്ഞില്ല എന്ന് പറയുന്നതിന് എന്താ കാരണം? തന്റെ അസ്തിത്വത്തിൽ ജഗത് രൂപത്തിലുള്ള വിഷയങ്ങളോ ആ ജഗത്ത് രൂപത്തിലുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള ജ്ഞാനമോ ഇല്ല, രണ്ടുമില്ല. തന്റെ സ്വരൂപത്തിലില്ല, നിരുപാധികമായ സ്വരൂപത്തിലില്ല എന്നാണ് പറയുന്നത്. നേഹം നാനാസ്തി കിഞ്ചന. അപ്പൊ താനാ സ്വരൂപത്തിലായിരുന്നു, അവിടെ അതില്ല എന്നുള്ളതാണ്. പിന്നെ പ്രപഞ്ചത്തെക്കുറിച്ച് വാദവിവാദം വരുന്നതാണ് തന്റെ മനസ്സിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം അവിടെ ഉണ്ടായിരുന്നു ഇല്ലയോ എന്നുള്ളതാണ്. അപ്പൊ തന്റെ മനസ്സിലൂടെയും ഇന്ദ്രിയങ്ങളിലൂടെയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ട്, അകാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇത് അനുഭവ വിഷയമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇത്തരമൊരു അനുഭവമേ നിലനിൽക്കാത്തടത്ത് ഉണ്ടോ ഇല്ലയെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള അനുഭവം ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നതിൽ എന്താ അർത്ഥം? അപ്പൊ ഈ ജാഗ്രത അനുഭവത്തിന് വിഷയമായിരിക്കുന്ന ജഗത്ത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും അബദ്ധമാണ്, ഇല്ലെന്ന് പറഞ്ഞാലും അബദ്ധമാണ്. കാരണം അത് അനുഭവാതീതമാണ്. ഭാഷകാരൻ പറയുന്നത് ബ്രഹ്മം തന്നെ. അതുകൊണ്ടാണ് പലയിടത്തും പറയുന്നത് അനുഭവാതീതം ബ്രഹ്മം. ബൃഹദാരണ്യത്തിലെല്ലാം ഈ സുഷുപ്തിയുടെ ഈ സ്വരൂപത്തെക്കുറിച്ച് പറയുന്നതാണ്. പിന്നീട് ആത്മജ്ഞാനപരമായിട്ട് പലയിടത്തും ഭാഷകാരൻ തന്നെ വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സുഷുപ്തിയിലെ ആ സ്വരൂപം എങ്ങനെ എന്നുള്ളതാണ് ഒരാൾ ഗ്രഹിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ സുഷുപ്തിയിലെ സ്വരൂപത്തിന്റെ വിവരണമാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അതവിടെ എല്ലാം വരെ മനസ്സിലാക്കാൻ സ്ഥലമില്ല. ആത്മജ്ഞാന വിവരണങ്ങളെല്ലാം വ്യാഖ്യാനങ്ങളെല്ലാം അത് തന്നെ. സുഷുപ്തിയുടെ സ്വരൂപത്തെക്കുറിച്ച് പറയുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നത് സുഖമായിരുന്നു എന്ന് പറയുന്നത്, സത്തായിരുന്നു എന്ന് പറയുന്നതോ, താൻ അറിവായിരുന്നു എന്ന് പറയുന്നതോ എല്ലാം അതിന് വ്യത്യാസമില്ല. ഒന്നാണെങ്കിൽ എന്തിനു പല ഭാഷ ഉപയോഗിക്കുന്നു? അത് ജാഗ്രതത്തിന്റെ വിശേഷതയാണ്, സുഷുപ്തിയുടെ വിശേഷതയല്ല. ജാഗ്രതത്തിൽ ഈ മൂന്ന് തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കുന്നു. ജാഗ്രതത്തിൽ ഇരുന്നുകൊണ്ട് സ്വപ്നത്തെക്കുറിച്ച് ഉപയോഗിക്കുമ്പോൾ അതേ ഭാഷ ഉപയോഗിക്കുന്നു. അതിന്റെ അർത്ഥം മൂന്ന് സാധനം അവിടെ ഉണ്ടായിരുന്നല്ല. ജാഗ്രത ഈ തത്വത്തെ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സത്യമായും ജ്ഞാനമായും ആനന്ദമായും. അതുകൊണ്ട് ജാഗ്രതയിൽ അതിനെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ഇങ്ങനെ പറയാൻ കഴിയും. അപ്പൊ തത്വം സുഷുതിയിലും അനുഭവങ്ങളും വർണ്ണനകളും ജാഗ്രത ഈ ഭേദം കൊണ്ടാണ് ഇവിടെ തത്വത്തെ പലതായി ആൾക്കാർ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു. ചെറിയ രീതിയിൽ തന്നെ ഒരു തരത്തിൽ വ്യാഖ്യാനിച്ചാൽ തന്നെ മനസ്സിലാക്കാം. പല വ്യാഖ്യാനങ്ങളുടെ ആവശ്യമില്ല. പിന്നെ അതൊക്കെ കൂടുതൽ ബുദ്ധിമാന്മാർക്ക് വേണ്ടിയിട്ടാണ്. കൂടുതൽ ബുദ്ധിയുള്ളവർക്ക് ചെറിയ വ്യാഖ്യാനം കൊണ്ട് അവർ സംതൃപ്തരാകത്തില്ല. അവർക്ക് വലിയ വലിയ വ്യാഖ്യാനങ്ങൾ വേണം. അതിനപ്പുറം അതിൽ കാര്യമൊന്നുമില്ല. സ്വരൂപം എന്നുള്ള അല്ലാതെ അനുഭവത്തിനർത്ഥമില്ല. അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇവിടെ സ്വരൂപം എന്നുള്ള ഒരു അർത്ഥമേ ഉള്ളൂ. അത് ഭാഷക്കാരൻ തുടർന്ന് കൂടുതൽ വിശദീകരിക്കും. പിന്നെ അവിദ്യാശക്തിയെക്കുറിച്ചും മറ്റും സുഷുതിയിൽ പറയുന്നത് എങ്ങനെ എങ്ങനെയാ പറയുന്നു? സുഷുതിയെ കുറിച്ച് പറയുമ്പോൾ പറയും. അവിടെ അവിദ്യാശക്തിയുണ്ട് ഭാഷകാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിദ്യാശക്തിയെ കുറിച്ച് ജാഗ്രതത്തിന്റെ കാരണമായി പറയുന്നു. അവിടെ ശക്തിയെ സ്വീകരിക്കുന്നു. ശരിയാണ്. അതെല്ലാം എന്തിനു വേണ്ടിയിട്ടെന്നാണ്? അവിടെ കാര്യമില്ലല്ലോ. സുഷുതിയിലൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ സുഷുതി ശേഷിക്കുന്ന ആത്മാവ് കാരണമല്ല. കാര്യകാരണ സംബന്ധങ്ങളെല്ലാം ജാഗ്രതത്തിലും സ്വപ്നത്തിലേ ഉള്ളൂ. സുഷുതിയിൽ അത് പറയാനില്ല. ജാഗ്രതത്തിന്റെ കാരണം സുഷുതി എന്നങ്ങനെ പറയാൻ പറ്റും? അത് കാര്യകാരണ ശൂന്യമായിരിക്കുന്ന ഒന്നിന് എന്തിന്റെങ്കിലും കാരണമെന്ന് പറയാൻ പറ്റും. അപ്പോ അതുകൊണ്ട് വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല. സുഷുതിയിൽ ജാഗ്രതത്തിന്റെ കാരണമായി ഒരു ശക്തിയെ കൂടെ സ്വീകരിച്ചു. അപ്പൊ ആത്മാവ് കൊണ്ട് ശക്തിയുണ്ട്, ദ്വൈതം വന്ന് രണ്ടെണ്ണമുണ്ട്. അഭിന്നമായ ശക്തി എന്ന് പറയുമ്പോൾ തന്നെ രണ്ടുള്ളതുകൊണ്ടാണല്ലോ അഭിന്ന ശക്തി എന്ന് പറയുന്നത്. അപ്പൊ കേവലം ബോധം മാത്രമാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ പിന്നെ ശക്തിയുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അതാണ് വാസ്തവമെങ്കിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ ശക്തിയുടെ കാര്യം പറയേണ്ട കാര്യമില്ല. അത് ഒരു പ്രക്രിയ ഭേദമായി സ്വീകരിക്കുന്നു. അവിദ്യാശക്തിയെ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ചിന്തിക്കുക. ആരോപിത ദൃഷ്ടിയിൽ പറയുന്നു. സ്വരൂപദൃഷ്ടിയിൽ പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ മനസ്സിലാക്കണം. അവിടെയും ഭാഷകാരൻ പറയും ഇതെല്ലാം എന്താണ് തത്വത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപായങ്ങളാണ്. ഉപായങ്ങളെ സംബന്ധിച്ച് വിവാദത്തിന്റെ കാര്യമില്ല. ലളിതമായ ലഘുവായ ആയാസരഹിതമായ ഉപായങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ആ ഉപായങ്ങൾക്ക് കട്ടികൂടിയെന്ന് വിചാരിച്ച് തത്വഗ്രഹണത്തിൽ വ്യത്യാസം വരില്ല. ഒരു കാര്യമുണ്ട്. ശ്രുതിയിൽ പല പ്രക്രിയ കാണുന്നു. അതുകൊണ്ട് ഭാഷകാരനിതിൽ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്നാ പറയും. ഏ അത് ഈ ഈശ്വരൻ പറഞ്ഞല്ലേ, ഈശ്വരനോട് ചോദിക്കുന്നു എന്തിനാ അങ്ങനെ, എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. ഭാഷ്യകാരൻ പറഞ്ഞ എന്തിനെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാം, ശ്രുതിയിലുള്ളതുകൊണ്ട്. ശ്രുതി എന്തിനു അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഈശ്വരൻ പറഞ്ഞു. ഈശ്വരന്റെ മനസ്സിലിരിപ്പ് നമുക്കറിയാമോ? എങ്ങനെ? ആ അങ്ങനെ പറയാം, അങ്ങനെയൊക്കെയാണ് സാധാരണ സമാനം പറയുന്നത്. ഭിന്ന രുചിർ ലോക വൈരുദ്ധ്യം ഉണ്ടല്ലോ, ഉണ്ടാക്കുന്നില്ലല്ലോ. അത് മുമ്പ് ഒരു ഭാഷയത്തിൽ ചർച്ച ചെയ്ക്ക് വന്നല്ലോ. അതെ, വൈരുദ്ധ്യങ്ങളെന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിലുണ്ട്. അതാരും അനാദിയായിട്ട് തന്നെ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് തത്വത്തെ പറയുന്നു. അത് ചിലർക്ക് ചിലത് ഇഷ്ടമായി വരുന്നു, ചിലർക്ക് ചിലത് അനിഷ്ടമായി വരുന്നു. അപ്പൊ എല്ലാം മനസ്സും അറിയുന്ന ആളാണ് ഈശ്വരൻ. ഈശ്വരൻ അങ്ങനെ ഒരു ശ്രുതിയെ പറഞ്ഞു എന്ന് നമുക്ക് സമാധാനം പറയാം. ഭിന്ന രുചി അനുസരിച്ച്, ഭിന്ന താല്പര്യങ്ങളനുസരിച്ച്. അപ്പോ പിന്നെ ഏത് ശരിയെന്ന് ചോദിച്ചാൽ, ആ അവരവർക്ക് ഏതാ ശരിയെന്ന് തോന്നുന്നത്, അത് തന്നെ അവരവരുടെ ശരി. അത് അവരവരുടെ ശരിയെ എന്ത് ചെയ്യും, അത് ഇവര് ഓരോ പ്രക്രിയ ആൾക്കാരും അതിനെ വാദിച്ച് സമർത്ഥിച്ച് അത് ശരിയെന്ന് പറയും. അപ്പൊ പിന്നെ അത് ബോധ്യപ്പെടുന്നയാളിന്റെ ഇതാണ്. ഈ വാദപ്രതിവാദങ്ങളെല്ലാം കേട്ടിട്ട് ബോധ്യപ്പെടുന്നയാളെന്ത് തീരുമാനിക്കുന്നു അതാണ്. ഓരോരുത്തർക്കും അപ്പൊ അതിന് പല തലങ്ങളുമാണ്. അത് ആ ബോധ്യപ്പെടുന്ന ആൾക്കാരുടെ നിലവാരമനുസരിച്ചാണ്. കീഴ്ക്കോടതിയിലെ വിധി വേറെ, ഹൈക്കോടതി ചെല്ലുമ്പോൾ അവിടെ വിധി മാറും. അതിൽ തന്നെ സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, അത് കഴിഞ്ഞ് പിന്നെ സുപ്രീം കോടതി ചെല്ലും. ഓരോരുത്തരും അവിടെ വാദിക്കുന്നതും അവിടെ ഇരിക്കുന്ന ആൾ മനസ്സിലാക്കുന്നതും അനുസരിച്ചിട്ടാണ് വിധി വരുന്നത്. എനിക്കിന്നത് ബോധിച്ചു എന്നുള്ളതാണ്. അതൊക്കെ ഉണ്ട്. അതാണല്ലോ അവരുടെ ഇഷ്ടമെന്ന് പറയുന്നു. ഇഷ്ടമാണ് സ്വാധീനിക്കുന്നത്. എൻ്റെ അടുത്ത് അവരവർക്ക് ഓരോ ഇഷ്ടം കാണും. ആ ഇഷ്ടം അതിനെ സ്വാധീനിക്കും. അപ്പോൾ ശരിയും തെറ്റും തീരുമാനിക്കുന്ന എല്ലായിടത്തും ഉണ്ട് ഇഷ്ടമെന്ന് പറയുന്നു, താല്പര്യം. അപ്പോൾ എവിടെ എന്തിനാ നമ്മൾ ബോധിച്ചാലും അവിടെ നമ്മുടെ ഇഷ്ടം അതിനെ സ്വാധീനിക്കും. എന്തുകൊണ്ട് ഈ ആവശ്യമില്ലാതെ എല്ലായിടത്തും ഈ ഇഷ്ടം കയറി ഇടപെടുന്നു? അവരുടെ ഇഷ്ടമാണ് നിന്റെ സ്വരൂപം. അതുകൊണ്ട് അത് എല്ലായിടത്തും ഇടപെടും. അതിനും അദ്വൈതി പറയുന്ന സമാധാനം ഇതാണ്. അപ്രിയത്തെ വിടാൻ പറ്റത്തില്ല. അപ്രിയം ഓരോരുത്തരുടെയും സ്വരൂപമാണ്. അത് ദുഃഖരഹിതമായി കേവല പ്രിയമായി നിൽക്കുന്നതാണ് സുഷുപ്തി. അതുകൊണ്ടാണ് എല്ലാത്തിനെയും നിഷേധിച്ചിട്ടും അവിടെ ആ പ്രിയത്തെ നിഷേധിക്കാൻ കഴിയാത്ത. അതുകൊണ്ടാണ് ഉണ്ടെന്നിട്ട് പറയുന്നത് ഒന്നും അറിഞ്ഞില്ല പക്ഷേ സുഖം, സുഖസ്വരൂപനായ താൻ അവശേഷിച്ചു അവിടെ. അതുകൊണ്ട് സുഷുപ്തിയിലെ അനുഭവം എന്ന് പറയുന്നത് തെറ്റില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോൾ എന്താണ് അതിൻ്റെ ശരിയായ താല്പര്യമെന്ന് മനസ്സിലാക്കിയ കുഴപ്പമില്ല. നമ്മൾ ജാഗ്രത അനുഭവം എന്നുള്ള രീതിയിലാണ് പറയുന്നതെങ്കിൽ അത് അബദ്ധമാണ്. നമ്മളൊരു അനുഭവം അവിടെ ഇല്ല. അദ്വൈതം എവിടെയായാലും ഏകരൂപത്തിലായിരിക്കും. സുഷുപ്തിയെന്നോ ജാഗ്രതെന്നോ വ്യത്യാസം, നമ്മളതിനെ എങ്ങനെ ഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അദ്വൈതത്തെ നമുക്ക് ഗ്രഹിക്കുന്നതിനുള്ള ഉപായമായിട്ടാണ് ഇവിടെ സുഷുതിയെ കാണിക്കുന്നത്. അദ്വൈതത്തെ പലതായി വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. അദ്വൈതം എന്ന് പറഞ്ഞാൽ ഏകരൂപം, ഏകരസം, ഏകസ്വഭാവം, അതിന് മാറ്റം വരത്തില്ല. അത് ജാഗ്രത ആയാലും ശരി, സ്വപ്നമായാലും ശരി, സുഷുതി ആയാലും ശരി, അദ്വൈതം അതിന് മാറ്റമില്ല. ആ പ്രക്രിയയിൽ ഭേദം വരും. നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിനെ മനസ്സിലാക്കുന്നതിനുള്ള ഉപായങ്ങളിൽ വ്യത്യാസം. അതിനെ മനസ്സിലാക്കുന്നത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് അതിനെ മനസ്സിലാക്കുന്നതിനുള്ള ഒന്നായിട്ടാണ് സുഷുപ്തി ദൃഷ്ടാന്തത്തെ എപ്പോഴും ഇവിടെ കൊണ്ടുവരുന്നത്. ഉപനിഷത്തിൽ ധാരാളം വരുന്നു. പക്ഷെ ആ ദൃഷ്ടാന്തത്തെ തന്നെയും പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു. അതിൽ ഭാഷകാരം പറയുന്ന വിശേഷ വിജ്ഞാനോ പരമ ലക്ഷണം എന്ന് പറയുന്ന സുഷുപ്തിയെ ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതാണ് സ്വരൂപം എന്ന് മനസ്സിലാവും. അപ്പോൾ പിന്നെ അവിടെ ഒരു ചോദ്യം വരും, അപ്പോൾ ആത്മജ്ഞാനം എന്ന് പറയുന്ന പിന്നെ എന്താ കാരണം? ആ സ്വരൂപം എന്ന് പറയുമ്പോൾ അവിടെ ഈ പറയുന്ന അനുഭവമില്ല. ജാഗ്രതത്തിലേതുപോലെയുള്ള ഒരു അനുഭവം അവിടെ ഇല്ല. എന്നാൽ അത് അനുഭവ സ്വരൂപമാണ്. അതിനാണ് സ്വയം പ്രകാശം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ അങ്ങനെ അറിയുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അതിനെ നിരുപാധികമായി അറിയുക, സ്വയം പ്രകാശമായി അറിയുക. സുഷുതിയിലെ ആ സ്വരൂപമാണ് ജാഗ്രതത്തിലും സ്വപ്നത്തിലും തുടരുന്നത്. ഇത്തരത്തിൽ അതിനെ അറിയുക, അതിനാണ് സമ്യജ്ഞാനം എന്ന് പറയുന്നത്. അങ്ങനെ സമ്യജ്ഞാനം ഉണ്ടാകുന്നത് കൊണ്ട് ഒരിക്കലും ആ സ്വരൂപം അറിവിന് വിഷയമാകുന്നില്ല. അതെ, എന്നല്ലാണ് വ്യത്യാസം. അതിനൊന്നും മാറ്റമില്ല. ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും എല്ലാം അത് എപ്പോഴും അത് അനുഭവാതീതമായിരിക്കും എന്നുള്ള അനുഭവാതീതമായ ആണ് അതിൻ്റെ സ്വരൂപം എന്നുള്ള അറിവ്. അതാണ് അതിനെക്കുറിച്ചുള്ള സമ്യജ്ഞാനം. അതിനെ സത്തായി അറിയുക, അതതിൻ്റെ സമ്യജ്ഞാനം. ആനന്ദമായി അറിയുക, അതൊക്കെ സമ്യജ്ഞാനം. അതിന് വിപരീതമായ എന്തറിവോ ഉണ്ടാകുന്നു, അതെല്ലാം മിഥ്യാജ്ഞാനം. അപ്പോൾ അവിടെ ഇവിടെയെല്ലാം ദ്വൈതജ്ഞാനത്തെ നിഷേധിച്ചിട്ട് അതിനെ ബോധിപ്പിക്കുന്നു. അവിടെയെല്ലാം അതിൻ്റെ സമ്യജ്ഞാനമാണ് ഒരുവൻ ഗ്രഹിക്കുന്നത്. അവിടെയാണ് ആത്മജ്ഞാനത്തിൻ്റെ പ്രയോജനം വരുന്നത്. സുഷുതിയിലുള്ള പോരായ്മ അത് തന്നെ. സുഷുതിയിൽ അത് നിരുപാധികമായി സ്ഥിതി ചെയ്യുന്നെങ്കിലും അവിടെ ബോധമില്ല. അത് തന്നെ അതിൻ്റെ പോരായ്മ. അനുഭവ സ്വരൂപമാണ്, എന്നാൽ അനുഭവത്തിന്റെ അതീതവുമായിരിക്കും. എന്നുവെച്ചാൽ ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഒക്കെ ഏത് തരത്തിലെല്ലാം അനുഭവം ഉണ്ടാകുന്നു അതിനതീതമായിരിക്കും. ഇപ്പൊ രണ്ടിടത്തും അനുഭവ ശബ്ദത്തിന്റെ അർത്ഥം വേറെയാണ്. അനുഭവ അതീതം എന്ന് പറയുമ്പോൾ അവിടെ അനുഭവ ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? ത്രിപുടിയിലെ അനുഭവം, ത്രിപുടിയിൽ നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ട്, അനുഭവ അതീതം. അനുഭവ സ്വരൂപം എന്ന് പറഞ്ഞാലോ അടിസ്ഥാനമായിരിക്കുന്ന സ്വയം പ്രകാശമായിരിക്കുന്ന അറിവ്. അത് അങ്ങനെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സുഷുപ്തി ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. വിശേഷ വിജ്ഞാനപരമാണ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് എന്ന് കരുതാം. അപ്പോൾ അത് നിരുപാധികമായി തന്നെ നിൽക്കുന്നു. അതിൽ പിന്നെ അവ്യക്തതയ്ക്ക് സ്ഥാനമൊന്നുമില്ല. അങ്ങനെയിരിക്കുന്ന ആ സ്വരൂപത്തെ അറിയുന്നത് കൊണ്ട് അത് മറ്റു വിഷയങ്ങളെപ്പോലെ അത് അറിവിന് വിഷയമായി തീരുന്നില്ല. പിന്നെ അറിയുന്നതുകൊണ്ട് മറ്റു വിഷയങ്ങളെയൊക്കെ അറിയുമ്പോൾ എന്ത് വരുന്ന അത് അറിവിന് വിഷയമായി തീരുന്നു. ഇതിനെ അറിയുമ്പോഴോ അത് അറിവിന് വിഷയമായി തീരുന്നില്ല. എന്തുകൊണ്ട് അത് അറിവിന് വിഷയമായി തീരുന്നില്ല? എന്തോ ഏതൊന്നിനെ അറിഞ്ഞാലും അത് അറിവിന് വിഷയമായി തീരണമല്ലോ. പക്ഷേ ആ സുഷുപ്തിയിലെ സ്വരൂപത്തെ അറിയുമ്പോൾ ആ സ്വരൂപം അറിവിന് വിഷയമായി തീരുന്നില്ല എന്ന് പറയുന്നതുകൊണ്ട് അറിയുമ്പോഴെല്ലാം ത്രിപുടി ഉണ്ടല്ലോ. ത്രിപുടിയില്ല അറിയാൻ പറ്റും. നമ്മളിപ്പോൾ അറിയുന്നത് ത്രിപുടിയോടുകൂടിയാണ്. ത്രിപുടി ഇല്ലാത്ത ഒരു അറിവില്ല. ത്രിപുടി ഇല്ലാത്ത അറിവെന്ന് പറയുന്നത് സുഷുപ്തി മാത്രം. ജാഗ്രതത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള സമ്യക്ജ്ഞാനം ഉണ്ടാകുന്നത്. അങ്ങനെ സമ്യക്ജ്ഞാനം ഉണ്ടാകുമ്പോഴും അത് അറിവിന് വിഷയമാകുന്നില്ല. എന്നുവെച്ചാൽ സുഷുപ്തിയിലെ നിർവിഷയമായ സ്വരൂപം എന്ന് പറയുന്ന അതിന് ഭംഗം വരുന്നില്ല എന്ന് പറയും. അതെന്തുകൊണ്ട്? അറിയുന്നുണ്ടല്ലോ. അപ്പം വിഷയമാകില്ലെന്നോ ചോദിക്കുന്നു. അറിയുമ്പോ ഒരു വസ്തുവിനെ അറിയുമ്പോൾ എന്ത് വരുന്നു? അത് വിഷയമാകും. പക്ഷേ സുഷുപ്തി സ്വരൂപം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നു, പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, നിർവിഷയമാണ്. അതിനെ നമ്മൾ അറിയുന്നു. അറിയുമ്പോൾ അത് വീണ്ടും വിഷയമാകത്തില്ലേ? എന്തോന്ന്? വിഷയമല്ല എന്ന അറിവാണ് വിഷയമാകുന്നത്. വിഷയമല്ല എന്നുള്ള അറിവാണ് വിഷയമാകുന്നത്. വിഷയം അല്ല എന്നുള്ള അറിവാണ് വിഷയം. വിഷയം അല്ല എന്നുള്ള അറിവ് അതിന് വിഷയമാകുന്നു. അതാണ് ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനത്തിന്റെ വിഷയം ആത്മജ്ഞാനം എന്ന് വെച്ചാൽ ആത്മാവ് ജ്ഞാനത്തിന് വിഷയമല്ല എന്നുള്ള ജ്ഞാനമാണ്. അത് തന്നെ, ആത്മാവ് ജ്ഞാനത്തിന് വിഷയമല്ല എന്നറിയുമ്പോൾ ആ ജ്ഞാനത്തിന് ആത്മാവല്ലേ വിഷയം? അതേ വേറെ എന്തെങ്കിലുമോ എന്നാ ഞാൻ ചോദിക്കുന്നു. ആത്മാവ് ജ്ഞാനത്തിന് വിഷയമല്ല എന്ന് ആത്മാവിനെ അറിയുന്നു. അപ്പൊ ആ അറിവിന്റെ വിഷയം എന്താ? അത് തന്നെ. അങ്ങനെ അറിയുന്ന അറിവ് എന്തിനെ കുറിച്ചുള്ള അറിവാണോ? അങ്ങനെ വിഷയമായില്ല എന്നുള്ള അറിവിന്റെ വിഷയം എന്തെന്ന് ചോദിക്കുന്നു. അത് ശരിയാണ്. ഇവിടെ പറയുന്നു എന്താണോ, ആ തത്വത്തെ അറിയുന്ന, അതിനെ സമ്യക്കായി അറിയുന്ന അറിവും ആ തത്വവും തമ്മിൽ ഭേദമില്ല. അത് ശരിയാണ്. അതല്ല ചോദിക്കുന്നത്, അത് തമ്മിൽ ഭേദമുണ്ടോ ഇല്ലയോ? ഭേദമില്ല. ആ അറിവിന്റെ വിഷയം എന്തെന്നാണ് ചോദിക്കുന്നത്? ഭേദമുണ്ടോ ഇല്ലയോ എന്നല്ല. അപ്പോ പറയുന്നു, അങ്ങനെയുള്ള സമ്യജ്ഞാനത്തിൽ നിന്ന് അന്യമല്ല എന്നറിയുന്നു. വിഷയമല്ല എന്നറിയുന്നു. അതുകൊണ്ട് തന്നെ അത് വിഷയമല്ല എന്നറിയുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു അറിവല്ലേ? അത് തന്നെ. നമ്മളങ്ങനെ അറിയുന്നു, ആ വാസ്തവ സ്വരൂപത്തിൽ നിന്ന് അന്യമായ ഒന്നുമില്ല, അത് അനന്യമല്ല. അതുകൊണ്ട് തന്നെ അത് വിഷയമാകത്തില്ല, നിർവിഷയമാണ്. ഇത്തരത്തിലെല്ലാം ആണ് അതിനെ അറിയുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നു, ഇത്തരത്തിലെല്ലാം അതിനെ അറിയുന്നു, തത്വത്തെ അറിയുന്നു. അപ്പോൾ അങ്ങനെ അറിഞ്ഞിട്ടും അത് വിഷയമാകുന്നില്ല എന്ന് പറയുമ്പോൾ അതവിടെ വ്യാഘാത ദോഷമായിരുന്നു. താൻ പറയുന്നതിന് തന്നെ വിരോധം വരുന്നു. എനിക്ക് നാക്കില്ലെന്ന് പറയുമ്പോൾ ഞാൻ നാക്ക് കൊണ്ടാണ് പറയുന്നത്, പക്ഷേ എനിക്ക് നാക്ക് ഇല്ല എന്ന് പറയും പോലെയാണ് പറയുന്നത്. അറിയുന്നു, എന്നാൽ ഞാൻ അറിയുന്ന എന്റെ അറിവും ആ തത്വവും തമ്മിൽ ഭേദമില്ല, ഒന്ന് തന്നെ. എന്നാൽ ഞാൻ ഈ അറിയുന്നതല്ല, ആ തത്വത്തെയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ അറിയുന്നത് കൊണ്ട് അത് തമ്മിൽ ഭേദമില്ല, അതുകൊണ്ട് അറിവിന് ഞാൻ അറിയുന്നത് ഏതോ അത് അറിവിന്റെ വിഷയമല്ല. അപ്പോ അറിവിന് വിഷയമായിട്ടാണ് അതിനെക്കുറിച്ചുള്ള പ്രതിപാദനമല്ല. അതേസമയം ആ അറിവുകൊണ്ട് തന്നെ അത് വിഷയമല്ല എന്ന് നിഷേധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എന്തുവരും? അതിപ്പോ അങ്ങനെ വാക്കുകളുടെ പരിമിതിയാണെന്ന് പറയണമെങ്കിൽ ഇത് നിരുപാധികമാണ് എന്നൊക്കെ പറയുന്നിടത്തും ആ പരിമിതിയുണ്ട്. അപ്പം നമ്മുടെ അറിവ് പരിമിതം എന്ന് പറയും. നമ്മുടെ അറിവ് പരിമിതമായിരിക്കുമ്പോൾ ഈ പറയുന്ന സമ്യജ്ഞാനം എന്ന് പറയുന്ന ഒരു പരിമിതമായ അറിവാണ്, ശരിയായ അറിവല്ലാതെ അല്ല. വാക്കുകളുടെ നമ്മൾ അറിഞ്ഞിട്ട് രണ്ടാമതാ വാക്ക് വരുന്നു. നമ്മൾ പറയുന്ന വാക്കിനെ കുറിച്ചല്ല, അറിവിനെ കുറിച്ച്. നമ്മൾ പറയുന്നത് വാക്കുകളെ കുറിച്ചല്ല, പിന്നെയോ അറിവിനെ സംബന്ധിച്ച്. അപ്പോൾ ആ അറിവ് പറഞ്ഞ പറയുക പറയാതിരിക്കുകയും ചെയ്യാം. അറിയുന്ന കാര്യമാണ്, നമ്മൾ അറിഞ്ഞിട്ട് പറയുന്നു. പറഞ്ഞില്ല എന്ന് വിചാരിച്ച് അറിവിന് നഷ്ടമൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ആ അറിവ് അങ്ങനെ പറയുന്നിടത്ത് ഇത് ഏതെങ്കിലും തരത്തിൽ അറിയുന്നു എന്ന് പറയുക, എന്നിട്ട് ഏതെങ്കിലും തരത്തിൽ അത് വിഷയമല്ല എന്ന് പറയുക. അപ്പോൾ അവിടെ വ്യാഘാതം വരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അറിവിൻ്റെ ന്യൂനതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രഹ്മത്തെ നിരുപാധികമെന്ന് പറയുന്നിടത്ത് ന്യൂനതയുണ്ട്, ബ്രഹ്മജ്ഞാനമെന്ന് പറയുന്നിടത്ത് ന്യൂനതയുണ്ട്, ഇതെല്ലാം അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ ന്യൂനതയുള്ള ജ്ഞാനമാണ് സമ്യജ്ഞാനം എന്ന് പറയേണ്ടി വരും. അതെ, പറയുന്ന കാര്യമല്ല അറിവ്. അറിവ് പറയണ്ട, അറിഞ്ഞിരുന്നാൽ മതി. ആ അറിവിൽ ന്യൂനതയുണ്ടെന്നാണ് പറയുന്നത്. അറിവ് വേറെ പറയുക, രണ്ട് രണ്ട് കാര്യമാണ്. അറിവിന് വിഷയമാകുന്നു എന്ന് അറിയുന്നതുകൊണ്ട്, പറയണമെന്നില്ല, അറിഞ്ഞാൽ മതി. അത് ആണ്, എനിക്ക് നാക്കില്ല എന്ന് പറയുന്നതുകൊണ്ട് നാക്കിന് എന്തെങ്കിലും ദോഷം വരും. അത് അതാണ് നമ്മുടെ അറിവെന്ന് പറയുന്നത്. നിരുപാധികമെന്ന് ബോധിച്ചിട്ടാ ചോദിക്കുന്നത്? നിരുപാധികമെന്ന് അറിയുമ്പോഴാണ് അറിവിൽ വികല്പം ഉണ്ടാകുന്നത്. നിരുപാധികമായ ഒരറിവ് എന്ന് പറയുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നു എന്ന് വെച്ചാൽ അറിയുന്നു. എന്നിട്ട് ആ നിരുപാധികമായ അറിവ് എൻ്റെ അറിവിനെ കുറിച്ചും പറയുന്നു, സമ്യജ്ഞാനം. അതറിഞ്ഞിട്ടല്ലേ അങ്ങനെ പറയുന്നു. അപ്പൊ നിരുപാധികമായ അറിവ്, നിരുപാധികമായ അറിവിനെ കുറിച്ചുള്ള അറിവ്. അപ്പോ നിരുപാധികമായ അറിവിനെ കുറിച്ച് അറിവ് സംഭവിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? നിരുപാധികമാണ്, അവിടെ അറിവ് സംഭവിക്കാൻ പാടില്ല. പക്ഷെ നിരുപാധികമായ അറിവിനെ കുറിച്ചുള്ള അറിവ് സംഭവിക്കുന്നുണ്ട്. അവിടെ നിരുപാധികമായ അറിവിനെ കുറിച്ചുള്ള അറിവ് എന്ന് വരുമ്പോൾ അത് നിരുപാധികമല്ല, സ്വാഭാവികമായ അറിവ്. അപ്പൊ അത് വികല്പമാണ്. വികല്പമാകുമ്പോൾ എന്ത് വരുന്നു? നിരുപാധികമായ അറിവിനെ കുറിച്ചുള്ള അറിവ് എന്നുള്ള നമ്മുടെ പ്രസ്താവനയിലാണ് വ്യാഘാത ദോഷം വരുന്നത്. ആ നിരുപാധികം എന്ന് പറഞ്ഞാൽ സ്വാഭാവികതയെ നിഷേധിക്കുന്നു. പക്ഷെ നിരുപാധികം എന്നുള്ള ബോധം, ആ ബോധം എന്ന് പറയുന്നത് സ്വാഭാവികതയില്ലാതെ സംഭവിക്കില്ല. അല്ല അല്ല എന്നാണ് നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ അതെന്താവും? ശൂന്യമാവും. കേവലം നിഷേധം മാത്രം, കേവലം നിഷേധം മാത്രമാണെങ്കിൽ അത് അത് ശൂന്യം. അത് പിന്നെ നിർവചിക്കാൻ പറ്റില്ല. എന്താ ശൂന്യം? അത് നമ്മൾ തുടങ്ങുന്ന അവിടെ നിന്നാണ്. ഇപ്പൊ അവിടെ കടന്നുപോയി എല്ലാത്തിനെയും നിഷേധിക്കുമ്പോൾ ഞാനുണ്ട് അവിടെ നിന്നൊക്കെയാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ അതെല്ലാം കടന്നുപോയിട്ട് നിരുപാധികമായ അറിവ്, നിരുപാധികത്തെ സംബന്ധിച്ചുള്ള അറിവ് അവിടെയാണ്. സമ്യക്ജ്ഞാനം എന്ന് പറയുന്നത് അതും നിരുപാധികമായ ജ്ഞാനം എന്ന് പറയുന്നതും തമ്മിൽ യോജിക്കത്തില്ലെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? നിരുപാധികമാണ് സ്വരൂപമെങ്കിൽ അവിടെ പിന്നെ സമ്യക്ജ്ഞാനം എന്ന് പറയുന്നത് എന്റെ വിഷയമുണ്ട്. അവിടെ വിഷയത്തെ സ്വീകരിക്കുമ്പോൾ അവിടെ വീണ്ടും സമ്യക്ജ്ഞാനം എന്ന് പറയുന്നതും നിരുപാധികമായ സ്വരൂപം എന്ന് പറയുന്നതും നമ്മൾ പറയുന്നു. ആ ഒരു അറിവിനെ കുറിച്ചാണ് പറയുന്നത്. ആ രണ്ടറിവും ചേരത്തില്ല. എന്താണ് ദോഷം? വ്യാഘാത ദോഷം. നിരുപാധികമായ അറിവ്, അവിടെ സമ്യക്ജ്ഞാനം അങ്ങനെ ഒന്ന് സംഭവിക്കാൻ പാടില്ല. നിരുപാധികമായതുകൊണ്ട് തന്നെ സംഭവിച്ചാൽ അവിടെ വ്യാഘാത ദോഷം വരുന്നു. എന്നാ പറയുന്നു അതിനെന്താ സമാധാനം എന്നുള്ളത് ചിന്തിച്ച് മനസ്സിലാക്കുന്നു.